സൂത്രം 21 തൃതീയ ശബ്ദ അവരോധ സംശോകജസ്യ തേഷാം ഖൽവേഷാം ഭൂതാനാം ത്രീണ്യേവ ബീജാനി ഭവന്തി അണ്ഡജം ജീവിജം ഉദ്ഭിജം ഇതി അത്ര ത്രിവിധേവ ഭൂതഗ്രാമശ്രൂയതേ കഥം ചതുർവിധത്വം ഭൂതഗ്രാമസ്യ പ്രതിജ്ഞാതം ഇതി. ഈ പ്രാണികൾക്ക് മൂന്ന് ബീജങ്ങളുണ്ടെന്നാണ് പറഞ്ഞ അണ്ഡജം ജീവജം ഉദ്ഭിജം ശ്രുതിയിൽ. ഭാഷകാരൻ ഇവിടെ നാല് പറഞ്ഞു സേദജം. ശ്രുതിക്ക് വിരുദ്ധമാണല്ലോ, ശ്രുതിയിൽ മൂന്നല്ലേ പറഞ്ഞിട്ടുള്ളു, അതിന് സമാനമാണ് അടുത്ത് പറയുന്നു. ഇന്ന് തേഷാം കല്വേഷാം ഭൂത്താന ഈ പ്രാണികൾക്ക് ത്രീണീവ ബീജാനി ഭവന്തി മൂന്ന് ബീജങ്ങളാണ് ഉള്ളത്, അണ്ഡജം ജീവജം ഉദ്ഭിജം. ഇതി അത്ര ത്രിവിധയവ ഭൂതഗ്രാമ ശ്രൂയത്തെ ശ്രുതിയിൽ മൂന്ന് പ്രാണിസമൂഹം ആണ് പറയുന്നത്. കഥം ചതുർവിധത്വം ഭൂതഗ്രാമസ്യ പ്രാണികൾ നാലെന്നിങ്ങനെ പറയും. പ്രതിജ്ഞാനമിതി അത്ര ഉച്ചത് തൃതീയ ശബ്ദ അവരോധ സംശോകജസ്യ. സംശോകജം എന്ന് പറഞ്ഞാൽ സേദജം, അങ്ങനെയാണ് സംശോകജം എന്ന് പറഞ്ഞു. അണ്ഡജം ബീജം ഉദ്ഭിജം ഇത്യേത്ര തൃതീയേന ഉദ്ഭിജ് ശബ്ദേനൈവ സേദജ ഉപസംഗ്രഹ കൃത. ഇതാണ് തൃതീയ ശബ്ദ അവരോധ. തൃതീയ ശബ്ദം കൊണ്ട് അവരോധം ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ സംഗ്രഹിച്ചു കൂട്ടിച്ചേർത്തു എന്നർത്ഥം. ഇവിടെ അണ്ഡജം ജീവജം ഉദ്ഭിജം എന്ന് പറയുന്നിടത്ത് മൂന്നാമത്തെ ശബ്ദമാണ് ഉദ്ഭിജം. ഇത്യത്ര തൃതീയ ശബ്ദേന ഉദ്ഭിജ് ശബ്ദേന ആ ഉദ്ഭിജ് ശബ്ദം കൊണ്ട് സേദജ ഉപസംഗ്രഹത്തെയും ഗ്രഹിച്ചു പ്രതീതവ്യ എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഉഭയോരഭി സേദജ ഉദ്ഭിജയോർ ഭൂമി ഉദക ഉദ്ഭേദ പ്രഭവത്തെ തുല്യം. അപ്പോ ഇവിടെ പറയുന്ന ഒരു വിശേഷകാര്യം ഈ രണ്ടെണ്ണവും സേദജവും ഉദ്ഭിജവും അതിന്റെ വിശേഷത എന്താണ്? ഉദ്ഭിജം എന്ന് പറഞ്ഞാൽ ഭൂമി പിളർന്ന് പുറത്തു വരുന്നു. നേരത്തെ പറഞ്ഞു ഗ്രാമ്യധർമ്മത്തിലൂടെ ജനിക്കുന്നില്ല, സ്ത്രീ പുരുഷ ജീവികൾ ഇണചേർന്നുണ്ടാവുന്നതല്ല. അതുപോലെ തന്നെ സേദജവും വെള്ളം പിളർന്നുണ്ടാവുന്നതാണ്, വെള്ളത്തിൽ തനിയും ഉണ്ടാവുന്നതാണ്. അന്നൊരു വിശ്വാസം, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പറയണം. വിശ്വാസമൊന്നും അറിവില്ലായ്മയൊന്നും എന്ത് ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. ഉഭയോരഭി രണ്ടെണ്ണ ഏതൊക്കെയാണ്? സേദജ ഉദ്ഭിജയോർ ഭൂമി ഉദക ഉദ്ഭേദ പ്രഭവത്വ. ഇത് രണ്ടും ഭൂമിയെയും ഉദകത്തെയും ജലത്തെയും ഉദ്ഭേദനം ചെയ്ത് പ്രഭവത്വം ജന്മം തുല്യത്വമാകുന്നു. അതിലെ വിശേഷം പറയുന്നു സ്ഥാവര ഉദ്ഭേദാത്തു വിലക്ഷണോ ജംഗമ ഉദ്ഭേദ ഇത്തി അന്യത്ര സേജ ഉദ്ഭുതയോർ ഭേദാത് ഇത്തി അവരോട്. അതില് ഉദ്ഭിത് എന്ന് പറയുമ്പോൾ അത് സ്ഥാവര ഉദ്ഭേദമാണ്. കാരണം ഭൂമിയെ പിളർന്നു വരുന്നതൊന്നും സഞ്ചരിക്കുന്നതല്ല, സ്ഥാവരങ്ങളാണ്, സ്ഥിരങ്ങളാണ്, അചലങ്ങളാണ്, ഉച്ഛലതാദികൾ. അങ്ങനെ ഒരു ഭേദം പറയാം. അസ്യം സേദജമാണെങ്കിലോ ജംഗമങ്ങളാണ്, ചരങ്ങളാണ്, പ്രാണികളെല്ലാം സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തെ പിളർന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ പേനും മറ്റും അത് സഞ്ചരിക്കും. ഭൂമി പിളർന്നു വന്നാൽ സഞ്ചരിക്കുന്നില്ല, അച്ചരങ്ങളാണ്. അങ്ങനെ ഒരു ഭേദവും പറയാം. ആ അതൊരു ഭേദമാണ്. അതിന് സ്ഥാവര ഉദ്ഭേദാത്ത് വിലക്ഷണോ, സ്ഥാവര ഉദ്ഭേദത്തിൽ നിന്നും ഭിന്നമാണ് ജംഗമ ഉദ്ഭേദ ഇത്തി അന്യത്ര ഭേദവാദ. ഇന്ന് മറ്റു ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഭേദം പറഞ്ഞിട്ടുണ്ട്. ഭേദവാദ ഇത്യവിരോധ. അതുകൊണ്ട് മൂന്ന് പറഞ്ഞാലും നാല് പറഞ്ഞാലും ഒന്ന് തന്നെ കാര്യം. മൂന്ന് പറഞ്ഞെടുത്ത് നാലെടുക്കണം. അതിൻ്റെ വ്യത്യാസം ഇതാണ്, ഒന്ന് ഭൂമിയിൽ നിന്ന് തനിയെ ഇങ്ങനെ പിളർന്നു വരും, മറ്റൊന്ന് ജലത്തിൽ നിന്നും ഇങ്ങനെ പിളർന്നു വരും. ഇത് സന്ദർഭികമായി പറഞ്ഞാണ്. പഞ്ചമ്യം ആഹൂതു എന്ന് പറഞ്ഞിടത്ത് ആപഹ പുരുഷ വചസ്സോ ഭവന്തി എന്ന് പറഞ്ഞതിൻ്റെ ഒരു വ്യാഖ്യാനമാണ്. അങ്ങനെ ജീവന്മാരുണ്ടാകുന്നതിന് സ്ത്രീ പുരുഷ സംയോഗത്തിൻ്റെ ആവശ്യമില്ലാതെ അല്ലാതെ തന്നെ ഉണ്ടാകും. അതിനാണ് ഇതെല്ലാം പറഞ്ഞത്. അടുത്ത് സാ ഭവ്യാപത്തിരുപത്തേ എന്നാണ് അടുത്ത് വിശദീകരിക്കുന്നത്. ഇഷ്ടാധികാരണ ചന്ദ്രമസം ആരുഹ്യ തസ്മിൻ യാവ സംഭാഷിത്വാ തദ്സാനുശയാ ആരോഹന്തി ഇത്യുക്ത. ഇത് മുമ്പ് ചർച്ച ചെയ്ത കാര്യമാണ്. ഇവിടെ ഇഷ്ടാദി കർമ്മങ്ങൾ ചെയ്യുന്നവർ കർമ്മസംസ്കാരത്തോടുകൂടി ചന്ദ്രലോകത്തിലെത്തിച്ചേർന്ന് അവിടെ യാവ സംഭാതം ഉഷിത്വ ആ കർമ്മ ഫലഭോഗം തീരുന്നതുവരെ അനുഭവിച്ചിട്ട് അത് അവിടെ താമസിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് കർമ്മശേഷത്തോടുകൂടി അവരോഹന്തി തിരിച്ചു വരുന്നു. ഇതാണ് ഇതുവരെ ചർച്ച ചെയ്ത കാര്യം. ആണ് ഇഷ്ടാധികാരണ ഇഷ്ടാധികാരികൾ ചന്ദ്രമസം ആരുഹ്യ സ്വർഗലോകത്തിലേക്ക് കയറിയിട്ട് തസ്മിൻ യാവ സംവാദം ഉഷിത്വം അതുവരെ എന്താണോ പുണ്യമുള്ളത് അത് തീരുന്നതുവരെ വസിച്ചിട്ട് തഥ അനന്തര സാനുശയ കർമ്മ സംസ്കാരത്തോടുകൂടി തിരിച്ചു വരും. അവരോഹ പ്രകാര പരീക്ഷിത. ആരോഹം അവരോഹം, കയറുന്നതാണ് ആരോഹം, ഇറങ്ങുന്നതാണ് അവരോഹം. കയറുന്നതിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നു, ഇറങ്ങുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാതിരുന്നു അത് ഒരു ന്യൂനതയായി. അതുകൊണ്ട് ഇറങ്ങുന്നതിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യുകയാണ്. എന്നുവെച്ചാൽ കേട്ട് കേട്ട് വിരക്തി വരുന്നത് വരെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ശരിയാവും ഈ ചർച്ച ഇങ്ങനെ പോകും. അവരോഹ പ്രകാര പരീക്ഷിത, തിരിച്ചിറങ്ങുന്നത് എങ്ങനെയാണെന്നുള്ള ഇവിടെ പരീക്ഷിത. അപ്പോൾ ഈ പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പരീക്ഷണമാണ്. ഇന്ന് പരീക്ഷണം എന്ന് വെച്ചാൽ വസ്തുനിഷ്ഠമായ പരീക്ഷണങ്ങളാണ്. വസ്തുക്കളെ എടുത്ത് പരിശോധിച്ചു നോക്കുക. ഇത് പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണോ എന്താണോ വെറും വിചാരം, ചിന്തിക്കുക, യുക്തിവിചാരം. യുക്തിവിചാരം ഇന്ന് യുക്തിവിചാരത്തെ പരീക്ഷയായിട്ട് അംഗീകരിക്കില്ല. യുക്തിവിചാരം എന്ന് പറയുമ്പോൾ വെറും അമൂർത്തങ്ങളായ ആശയങ്ങളാണ്, ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ്. അത് വസ്തുനിഷ്ഠമല്ല, വെറും ആശയനിഷ്ഠമാണ്. പക്ഷെ പണ്ടത്തെ പരീക്ഷണം ഇതായിരുന്നു. അപ്പോൾ ഇതിൽ വരുന്ന താരാറെന്താണോ ഈ പരീക്ഷണത്തിൽ, അതിനിടയ്ക്ക് ഒരുപാട് ഭാവനകളും കടന്നു വരും. അന്ന് ഈ ഭാവന ആവശ്യമായിരുന്നു. എന്തുകൊണ്ട്? ഉപാസന എന്ന് പറയുന്നത് തന്നെ ഭാവനയാണ്. അതുകൊണ്ട് ഭാവന അന്ന് അംഗീകരിച്ചിരുന്നു. പിന്നെ ഇത് വിഷയങ്ങളെല്ലാം ആധ്യാത്മികവുമാണ്. സ്വർഗം നരകം എന്നെല്ലാം പറയുന്നത് ആധ്യാത്മികമാണ്. എന്നുവെച്ചാൽ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളാണ് ആ ലോകങ്ങളൊക്കെ. അതും മരിച്ചതിന് ശേഷമുള്ള അനുഭവങ്ങൾ, അത് ആത്മസംബന്ധിയായ കാര്യങ്ങളാണ്. ഈ പറയുന്നവർക്കെല്ലാം മരണശേഷം താൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്, തന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പരീക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ചിന്ത. അപ്പോൾ ആധ്യാത്മികമായ കാര്യങ്ങളിൽ ഭാഷകാരനും വാശി പിടിക്കുന്ന എന്താണോ, ആധ്യാത്മികമായ കാര്യങ്ങളിൽ ആത്യന്തികമായിട്ട് അനുഷ്ഠാനങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല. അതൊക്കെ തുടക്കത്തിലാണ്, മുമ്പോട്ട് പോയി കഴിയുമ്പം പിന്നെ വിചാരമേ ഉള്ളൂ. ഇവിടെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ട് കാര്യമൊന്നും. അപ്പോൾ ആ വിചാരത്തിലൂടെ നിശ്ചയം, അതാണ് ആധ്യാത്മികം. അതുകൊണ്ട് ആധ്യാത്മികമായി വിചാരത്തിനൊരു സ്ഥാനമുണ്ട്, യുക്തി വിചാരത്തിനൊക്കെ ഒരു സ്ഥാനമുണ്ട്. ഭൗതികമായി വ്യത്യാസമുണ്ട്, കേവല യുക്തിക്ക് അവിടെ സ്ഥാനമില്ല. തത്രയം അവരോഹ ശ്രുതിർ ഭവതി. അവരോഹ ശ്രുതി പറയുന്ന എന്താണ്, അഥ ഏതം ഏവ അധ്വാനം പുനർനിവർത്തന്തേ യഥാ ഇതം ആകാശം ആകാശാത് വായും വായോ ഭൂത്വ ധൂമോ ഭൂതി ധൂമോ ഭൂത്വ അഭ്രം ഭവതി അഭ്രം ഭൂത്വ മേഘോ ഭൂതി മേഘോ ഭൂത്വ പ്രവർഷതി. ഇതാണ് തിരിച്ചുള്ള വരവ്. കയറിപ്പോകുന്നതല്ല തിരിച്ചുള്ള വളരെ വരവെന്ന് പറയുന്നത്, വളരെ ഗംഭീരമായിട്ടാണ് വരുന്നത്. ജീവൻ അനിശ്ചയമായിട്ട് തിരിച്ചു വരുന്നത്, ജനിക്കാനായിട്ട് വരികയാണ്. അതും നിസ്സാരക്കാരനല്ല, പുണ്യം കൊണ്ട് സ്വർഗത്തിൽ പോയവനാണ് വരുന്നത്. വാവരവ് എങ്ങനെയാണ് ഇവിടെ പറയുന്നത്? പോയതുപോലെ തന്നെ, എന്നാൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് മുമ്പ് പറഞ്ഞു, അവിടെ ചെന്ന് ഈ സുഖമൊക്കെ അനുഭവിച്ചു കഴിയുമ്പോൾ എല്ലാം തീർന്നു പോയല്ലോ എന്നുള്ള താപം അവൻ്റെ ഉള്ളിലുണ്ടാകും. ഇനി എനിക്കിവിടെ നിൽക്കാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണോ അഗ്നി സന്താപം കൊണ്ട് ഹിമകരകങ്ങൾ ദ്രവീഭൂതങ്ങളാകുന്നത്, അതുപോലെ തൻ്റെ ശരീരം അപ്മയമായ ആ ശരീരം ദ്രവീഭൂതമാകുന്നു. പിന്നെ അതില്ല, പിന്നെ ശേഷിക്കുന്നത് കേവലം സംസ്കാരമാണ്. ആ സംസ്കാരത്തോടുകൂടി ആകാശ സദൃശമായി തീരുന്നു എന്ന് വെച്ചാൽ സൂക്ഷ്മമായി ഇരിക്കുന്നു. അതാണ് ആകാശ സദൃശം എന്ന് പറയുന്നത്. ഇവിടെ ചിന്തിക്കുന്നു അതാണ്, അത് ആകാശമാകുമോ അതോ ആകാശ സദൃശമാകുമോ? പറയുന്നു ആകാശ സദൃശമാകുന്നു, അത്രയേ ഉള്ളൂ. ആകാശത്തെ പോലെ സൂക്ഷ്മമാകുന്നു. അത് കഴിഞ്ഞ് പിന്നീട് എന്ത് ചെയ്യുന്നു? അത് വായുവിനെ പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ വായുവിനെ പോലെ അവിടെ ഇവിടെയൊക്കെ സഞ്ചരിക്കുന്നു. അതാണ് സദൃശ്യമാകുക എന്ന് പറയുന്നത്. വായു ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ലല്ലോ. വായു വീശുന്നതിനനുസരിച്ച് ജീവനും അതിനോടൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് ധൂമമാകുന്നു എന്നുള്ളതാണ്. അപ്പോ പഴയകാലത്തൊരു സങ്കല്പം ഉണ്ടായിരുന്നു, അതായത് ഈ അഗ്നിയിൽ നിന്നുണ്ടാകുന്ന ധൂമം അത് മേഘമായി തീരുന്നു മേലോട്ട് പോയിട്ട്, അങ്ങനെ കരുതിയിരുന്നു. ഇതെല്ലാം മേഘമായി, കാരണം അങ്ങനെ കരുതാനുള്ള കാരണം ഈ മേഘവും ധൂമവും കണ്ടാൽ ഒരുപോലെയാണല്ലോ, അപ്പോൾ അതിൻ്റെ പോക്ക് ഒരുപോലെയാണ്, മേലോട്ട് ഉയർന്നു പോകുന്നു, മേഘവ് സഞ്ചരിക്കുന്നു, അതിൻ്റെ വർണ്ണം ഒരുപോലെയാണ്. അതുകൊണ്ട് ധൂമം മേഘമായിത്തീരുന്നു എന്നാണ്. ആകാശത്തിൽ ധൂമം ഉയർന്നാൽ ആകാശത്തിൽ കാണുന്ന മേഘം പോലെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് വായു ആയിട്ട് പിന്നീട് മേഘത്തെപ്പോലെയാകുന്നു. എന്നുവെച്ചാൽ അത് മേഘത്തെപ്പോലെ ആകാശത്ത് കറങ്ങി കിടക്കുന്നു. എന്നാണ്. പിന്നീട് വരുന്നത് അഭ്രമാകുന്നു. അഭ്രം എന്ന് പറയുന്നത് ജലം തന്നെ, ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന ജലം. അത് വർഷിക്കുന്ന മേഘമല്ല. ഈ വർഷിക്കുന്ന മേഘമല്ലാത്ത രൂപത്തിൽ ജലം ആകാശത്തുണ്ട്. അത് പിന്നീട് മേഘമായി മാറുകയാണ്. അപ്പോ അതായിത്തീരുന്നു. അതങ്ങനെ പറയാൻ കാരണം, അങ്ങനെ അഭ്രമായി ആകാശത്ത് ജലം നിൽക്കുന്നു എന്ന് പറയാൻ കാരണം, പണ്ട് പല കാര്യങ്ങളും പ്രത്യക്ഷമായ അനുഭവങ്ങളിൽ നിന്നാണ്. അതിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷെ പ്രത്യക്ഷം അനുസരിച്ചാണ് പറയുന്നത്. ധൂമം മേഘമായി തീരുന്നു. അനുഭവത്തിൽ വെച്ച് അങ്ങനെ മനസ്സിലാക്കാം. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഭൗതിക യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കണം, ഉണ്ടായേക്കാം. പക്ഷെ ഇവിടെ പറയുന്നതൊന്നും പരീക്ഷിച്ചിട്ടില്ല, അനുഭവം കൊണ്ട് പറയുന്നു. അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കരകങ്ങൾ മേളിൽ നിന്ന് വീഴാറുണ്ട്, ആലിപ്പഴം. അപ്പോൾ മനസ്സിലാകാം, ഇത് വർഷവുമുണ്ട് ഐസുമുണ്ട്. അപ്പോൾ ജലം തന്നെ ഐസിൻ്റെ രൂപത്തിൽ മേളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതൊരു യുക്തിയാണ്. അതുകൊണ്ടാണ് അഭ്രം എന്ന് പറയുന്നത്. പിന്നെ അത് മേഘരൂപത്തിൽ വന്നിട്ട് വർഷിക്കുന്നു, അതാണ് അടുത്ത്. അങ്ങനെയുമായി തീരുന്നു. ഇതെല്ലാം ജീവൻ സംസ്കാരത്തോടുകൂടി ഈ ഇതെല്ലാം ആയിത്തീരുന്നു. ആകാശമായിത്തീരുന്നു, വായുവാകുന്നു, ധൂമമാകുന്നു, അഭ്രമാകുന്നു, വർഷമാകുന്നു എന്ന് വെച്ചാൽ അതാകുകയല്ല, അതിനോട് ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ അതിന് സദൃശമാകുന്നു എന്നാണ്. എന്നിട്ട് അത് ഭൂമിയിൽ വരുന്നു. ഭൂമിയിൽ വന്നിട്ട് അത് വ്രീഹി യവാദി സദൃശമാകുന്നു എന്ന് വെച്ചാൽ അതിലൊക്കെ പ്രവേശിക്കുന്നു. നെല്ലും യവവും ആയിത്തീരുന്നു. അതിലൊക്കെ പ്രവേശിക്കുന്നു. ആ ചെടികളിൽ ജലത്തിലൂടെ പ്രവേശിച്ച് ആ ധാന്യമായി, പിന്നെ അത് പുരുഷന്റെ ഉള്ളിൽ അന്നമായി, ബീജമായി, സ്ത്രീയിൽ ഗർഭമായി തീരുന്നു. അങ്ങനെയാണ് ഈ മുകളിൽ പോയിട്ട് വരുന്നയാള് ജനിക്കുന്നത്. എല്ലാവരും അങ്ങനെയല്ല, തൃതീയ സ്ഥാനം അങ്ങനെയല്ല. ഇവിടെ തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. പക്ഷെ മുകളിൽ പോയിട്ട് വരുന്നവർക്കാണ് ഇങ്ങനെ ഒരു ജന്മം. തത്ര സംശയമുണ്ട്, സംശയം പൂർവപക്ഷിയുടെ അഭിപ്രായമാണ്. കിം ആകാശാദി സ്വരൂപമേവ അവരോഹന്ത പ്രതിപദ്യന്തേ കിം ആകാശാദി സാമ്യം. ആകാശ സ്വരൂപമായി തീരുന്നു, ആകാശം തന്നെയായി മാറുന്നു. അതും ആകാശ സമമാകുന്നു, തുല്യമാകുന്നു. പറയുന്നു തത്ര പ്രാപ്തം തവത് ആകാശാദി സ്വരൂപമേവ പ്രതിപദ്യന്തേ. പൂർവപക്ഷി പറയുന്നു അത് ആകാശ സ്വരൂപമാകുന്നു. കുതഹ, എന്തുകൊണ്ട്? ഏവം ഹി ശ്രുതിർഭവതി, ശ്രുതി പറയുന്നു അത് എന്ന്. ഇതർഥ ലക്ഷണാസ്യ, കാരണം ശ്രുതി പറയുന്നത് ആകാശം യഥായുധം, ആകാശം ആകാശാത് വായു, വായുർ ഭൂത്വ ആകാശം, ഭൂത്വ ആകാശമാകുന്നു എന്നാണ്. അത് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ സദൃശമെന്നുള്ള അർത്ഥത്തിൽ ലക്ഷണ സ്വീകരിക്കേണ്ടി വരും. ശ്രുതി നേരിട്ട് പറയുന്നു ആകാശമാകുന്നു, ലക്ഷണയിലൂടെ സ്വീകരിക്കാം ആകാശ സദൃശം. ഏത് സ്വീകരിക്കണം? ശ്രുതിയും ലക്ഷണയും വരുമ്പോൾ മുഖ്യമായതിനെ സ്വീകരിക്കണം, ശ്രുതിയെ സ്വീകരിക്കണം, ശ്രുതി അർത്ഥത്തെ സ്വീകരിക്കണം. അപ്പോൾ ആകാശ സ്വരൂപമാകുന്നു ഇതരത ലക്ഷണാസ്യാതെ, ശ്രുതി അർത്ഥത്തെ മുഖ്യാർത്ഥത്തെ സ്വീകരിച്ചില്ലെങ്കിൽ ലക്ഷണയെ സ്വീകരിക്കേണ്ടി വരും. ശ്രുതി ലക്ഷണാവിശേഷ ശ്രുതി ന്യായ ലക്ഷണ, ശ്രുതിയാണോ ഇവിടെ സ്വീകരിക്കേണ്ടതെന്ന് വെച്ചാൽ ശ്രുതിയുടെ മുഖ്യാർത്ഥത്തെ എടുക്കണമോ അതോ ലക്ഷണയെ സ്വീകരിക്കണമോ ലക്ഷണാവൃത്തിയെ സ്വീകരിക്കണമോ എന്ന് വിശയേ സംശയം ഉണ്ടാകുമ്പോൾ ശ്രുതി ന്യായ ശ്രുതിയാണോ യുക്തിയുക്തം എന്ന ലക്ഷണ ലക്ഷണെ സ്വീകരിക്കുന്നത്. തഥാച വായുർഭൂത്വ ധൂമോ ഭവതി ഇത്യവമാദീന്യ അക്ഷരാണി തത്വസ്വരൂപ ഉപത്വ ആഞ്ചസ്യനവകൽപ്പന്തേ. വായുർഭൂത്വ ധൂമോ ഭവതി ഈ അക്ഷരങ്ങളെല്ലാം സ്വരൂപ ഉപത്വ, അതായത് രൂപത്തെ പ്രാപിക്കുന്നു എന്ന മുഖ്യാർത്ഥത്തെ എടുക്കണം. ഭൂത്വ ഭവിച്ചിട്ട്, വായുവായി ഭവിച്ചിട്ട്, അല്ല വായു സദൃശമായിട്ട് എന്ന് എടുക്കരുത് എന്ന് പൂർവക്ഷിയുടെ അഭിപ്രായം. തഥാ വെച്ചാൽ വായുർഭൂത്വ ധൂമോ ഭവതി, വായു ആയിട്ട് ധൂമമാകുന്നു, ഇത്യവുമാദീനി ഇവയെല്ലാം തുടങ്ങിയവയെല്ലാം അക്ഷരാണി ഈ ശബ്ദങ്ങളെല്ലാം തത്വസ്വരൂപ ഉപപത്തോ അക്ഷരങ്ങളെന്ന് വെച്ചാൽ ഈ പദങ്ങൾ അതെല്ലാം എന്താണ് സ്വരൂപ ഉപത്തോ അഞ്ചസ്യേന അകൽപ്പതി, അതെല്ലാം തത്വസ്വരൂപപ്രാപ്തിയാണ് കാണിക്കുന്നു. ജീവൻ ധൂമമാകുന്നു, ജീവൻ മേഘമാകുന്നു, ജീവൻ ആകാശമാകുന്നു, അതാണ് സ്വരൂപ ഉപത്തി സ്വരൂപ പ്രാപ്തി. അഞ്ചസ്യേന, അഞ്ചസ്യം എന്ന് പറഞ്ഞാൽ പലതവണ വന്നിട്ടുള്ളത് മുഖ്യമായി അവകൽപ്പതയെ സ്വീകരിക്കുന്നു. അവകൽപ്പന്തേ തസ്മാത് ആകാശാദി സ്വരൂപ പ്രതിപത്തിൽ, അതുകൊണ്ടെന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം തത്വസ്വരൂപങ്ങളായി മാറുന്നു ജീവൻ. ഏവം പ്രാപ്തേ പുറമഹ, ഇത്രയും പറഞ്ഞപ്പോ സിദ്ധാന്തി പറയുന്നു ആകാശാദി സാമ്യം പ്രതിപദ്യന്തി, ആകാശാദി സാമ്യം, ആകാശാദി തുല്യമാകുന്നു, ആകാശസ്വരൂപത്തെ പ്രാപിക്കുന്നില്ല. ചന്ദ്രമണ്ഡലേദത്മയം ശരീരം ഉപഭോഗാർത്ഥം ആരബ്ധം തദുപഭോഗക്ഷയേ സതി പ്രവിനീയമാനം സൂക്ഷ്മം ആകാശസമം ഭവതി തദോ വായുർവശം ഏതി തദോ ധൂമാദ്വി സംപൃച്യതേ സംപൃച്യതേ പൃച്ചി സമ്പർച്ചനെ സ്പർശിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ചന്ദ്രമണ്ഡലെ യദമ്മയം ശരീരം, ചന്ദ്രമണ്ഡലത്തിലെ ആ ജലമയമായ ശരീരം ഉപഭോഗം കൊണ്ട് വിലയിച്ചു കഴിഞ്ഞാൽ അത് ആകാശ സദൃശമാകുന്നു വെച്ചാൽ ആകാശത്തെ പോലെ സൂക്ഷ്മമാകുന്നു, വായു സദൃശം ആകുന്നു എന്ന് വെച്ചാൽ വായുവിനെ പോലെ അത് സഞ്ചരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ എടുക്കുന്നു. ധൂമവുമായി അതിന് ബന്ധമുണ്ട് എന്നേ അർത്ഥം എടുക്കാവും, അല്ല അതെല്ലാം മറ്റൊന്നായി മാറുന്നു എന്നല്ല. അത് ഭാഷകാരം പറയുന്നു രണ്ട് പദാർത്ഥങ്ങൾക്ക് ഒരേ കാലത്ത് വ്യാഖ്യാനത്തിൽ പറയും, അതിന് ഒന്നാകാൻ പറ്റത്തില്ല, രണ്ടായിരിക്കാനേ പറ്റൂ. ഘടപടങ്ങൾക്ക് ഒരേ സമയം ഒന്നായിരിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഘടം നശിച്ച് ആ മൃത്തിൽ നിന്ന് ഭാവിയിൽ ഒരിക്കൽ പടം ഉണ്ടായേക്കാം, രണ്ടും മൃത്താണല്ലോ, പക്ഷെ ഒരേ സമയം ഒന്നാകാൻ പറ്റത്തില്ല. ചന്ദ്രമണ്ഡലെ യഥമയം ശരീരം, ചന്ദ്രമണ്ഡലത്തിലെ അജലമയമായ ശരീരം ഉപഭോഗാർത്ഥം ആരബ്ധം, അത് ഉപഭോഗത്തിന് വേണ്ടിയാണ് നിർമ്മിച്ചതവിടെ. തദ്ഭോഗക്ഷേസതി ഉപഭോഗം അവസാനിച്ചു, പ്രലീയമാനം വിലയിച്ച് പ്രവിലീയമാനം സൂക്ഷ്മം സൂക്ഷ്മമായി ആകാശസമം ഭവതി ആകാശതുല്യമാകുന്നു. തതോ വായുർവശം ഏരി പിന്നെ വായുവിന് അധീനമാകുന്നു. തതോ ധൂമാദിവി സംപൃച്ചത പിന്നെ ധൂമവുമായിട്ട് സംബന്ധം ഉണ്ടാകുന്നു. തതേത് ദുചിത, അതാണ് പറയുന്നത് യഥായുധം ആകാശം ആകാശാത് വായു, അതാണ് പോയതുപോലെ ആകാശത്തെ പ്രാപിച്ച് വായുവിനെ പ്രാപിച്ച് ധൂമത്തെ പ്രാപിച്ച് അഭ്രത്തെ പ്രാപിച്ച് മേഘത്തെ പ്രാപിച്ച് വ്രീഹിയെ പ്രാപിച്ച് രേതസ്സിനെ പ്രാപിച്ച് ഗർഭത്തെ പ്രാപിക്കുന്നു, അങ്ങനെ ഒരു ക്രമത്തെ പറയുന്നു. എല്ലാവർക്കും ഈ ഭാഗ്യം ഉണ്ടാകത്തില്ല, സ്വർഗത്ത് പോകണം. തദേത് ചിതേതായുധം ആകാശം ആകാശാത് വായു വിദ്യവുമാതിന് അപ്പുതേതേ യുക്തിയുണ്ട്. ഏമം ഹിയേതത് ഉപദ്ധ്യതേ, ഇതിന്റെ യുക്തി ഇതാണ്. എന്താണ് നഹി അന്യസ്യ അന്യഭാവം? മുഖ്യ ഉപദ്ധ്യ ഒന്ന് മറ്റൊന്നായി തീരുക മുഖ്യമായി ഒരു കാലത്ത് സാധ്യമല്ല, അത് യുക്തിയില്ല. എവിടെ സാദൃശ്യം? അല്ല, അതിന് അങ്ങനെ ആകുന്നു എന്നുള്ളതിന് എന്തിനങ്ങനെ പറയുന്നു? പൂർവക്ഷം പറഞ്ഞാലേ സിദ്ധാന്തം വിശദീകരിക്കാൻ പറ്റും. സൂത്രം വ്യാഖ്യാനിക്കുകയല്ലേ, എന്തിനിങ്ങനെ ഒരു സൂത്രത്തെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. പ്രത്യേ ഭ്രൂമഹ എന്ന് പറയുന്നതാണ്. ഇങ്ങനെ ഒരു പൂർവക്ഷി വരുമ്പോ സൂത്രം ഇങ്ങനെ വരുന്നു സിദ്ധാന്തം. എന്നുവെച്ചാൽ ഒരു പൂർവ്വ ഒരു സൂത്രത്തിൽ തന്നെ പൂർവക്ഷം വേണമെന്നല്ല, പൂർവക്ഷം പുറത്തുനിന്ന് വരും. വന്നിട്ട് സിദ്ധാന്ത സൂത്രമാണെങ്കിൽ സിദ്ധാന്തം വ്യാഖ്യാനിക്കും. ചില സൂത്രങ്ങളിൽ പൂർവക്ഷവും വരും സിദ്ധാന്തവും വരും. അപ്പോൾ പൂർവക്ഷത്തെ വ്യാഖ്യാനിച്ച് സിദ്ധാന്തം. ചിലടത്ത് ഒരു ശബ്ദം കൊടുക്കും തു, അതുകൊണ്ട് മനസ്സിലാക്കണം ഇതിന് പൂർവക്ഷമുണ്ട്, അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് തു കൊടുത്തത്. അല്ലാതെ ഒരു സൂത്രത്തിൽ തന്നെ പൂർവക്ഷവും സിദ്ധാന്തവും വേണമെന്നല്ല. എന്താണ് യുക്തി? അന്യസന്യഭാവ മുഖ്യോപദ്ധ്യത ആകാശാദിസ്വരൂപ പ്രതിപത്തൂജ വായു ആദി ക്രമേണ അപരാഹോപദ്ധ്യത പറയുന്നത്. ആകാശമായി കഴിഞ്ഞാൽ പിന്നെ വായുവായി എങ്ങനെ വരും? അത് ആകാശമായിരിക്കാനേ പറ്റും. ആകാശമാകുന്നില്ല ജീവൻ. ആകാശസ്വരൂപ പ്രതിപത്വവും ആകാശസ്വരൂപ പ്രാപ്തി വന്നു കഴിഞ്ഞാൽ വായുവാദി ക്രമേണ അവരോഹോപദ്ധ്യത വായുവാദി രൂപത്തിൽ പിന്നെ അവരോഹം സംഭവിക്കത്തില്ല. വിഭുത്വാച്ച ആകാശേന നിത്യസംബന്ധത്വ സാദൃശ്യാപത്തേ അന്യത്ത സംബന്ധവും. വിഭുത്വാച്ച ആകാശേന നിത്യസംബന്ധവത്വ ആകാശം വിഭുവാണ്, ഇതും വിഭുവാകും. പിന്നെ ആകാശവുമായിട്ടുള്ള സംബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും നിത്യസംബന്ധമാണ്. പിന്നെ എങ്ങനെ അവിടെ നിന്ന് വായുവിനെ പ്രാപിക്കും? അതാണ് വിഭുത്വാച്ച ആകാശേന വിഭുത്വാച്ച വിഭുത്വമായതുകൊണ്ടും ആകാശേന നിത്യസംബന്ധവത്വം ആകാശവുമായിട്ട് നിത്യസംബന്ധമുള്ളത് കൊണ്ടും അതുകൊണ്ടും തത്സാദൃശ്യാവത്തെ അന്യഹ തത്സംബന്ധോ ന ഘടതേ. സാദൃശ്യം ആകുക എന്നുള്ളതിനപ്പുറം ആകാശാദികളുമായി ഒരു സംബന്ധം യോജിക്കില്ല, അതിന് സദൃശം ആകുന്നു അത്രയേ ഉള്ളൂ. അതാണ് സാദൃശ്യാപത്തേരന്യ ആകാശാദി സദൃശമാകുക എന്നുള്ളതിൽ നിന്ന് ഭിന്നമായി തസ്സംബന്ധവും ആകാശാദി സംബന്ധം നഘടത്തെ യോജിക്കുന്നില്ല. ശ്രുതി അസംഭവേച ലക്ഷണാശ്രയം ന്യായം. ശ്രുതി അർത്ഥത്തെ എടുക്കാൻ കഴിയില്ല എങ്കിൽ, ശ്രുതിയുടെ മുഖ്യമായ അർത്ഥത്തെ സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ ലക്ഷണയെ സ്വീകരിക്കാം. തത്വമസിയിലും മറ്റും ലക്ഷണയെ സ്വീകരിക്കുന്നത് ആണ്. മുഖ്യാർത്ഥത്തെ എടുക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ശ്രുതി അസംഭവേച്ച ശ്രുതി അസംഭവം എന്ന് വെച്ചാൽ ശ്രുതിയുടെ മുഖ്യാർത്ഥം അത് അസംഭവമായിരിക്കെ ലക്ഷണാശ്രയണ ന്യായം ലക്ഷണയെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇതൊക്കെ പൊതുവായ നിയമങ്ങളാണ്, യുക്തമാണ്. അത് ആകാശാദി തുല്യത്വാപത്തിരേവ ആകാശാദിഭാവ ഇത്യുപചരീതി. അതുകൊണ്ട് ആകാശാദി തുല്യമാകുന്നു, ആകാശത്തെ പോലെ സൂക്ഷ്മമാകുന്നു. ഇതിനാണ് ആകാശാപത്തി എന്ന് പറഞ്ഞു, ആകാശത്വപ്രാപ്തി എന്ന് പറഞ്ഞു. അല്ലാതെ ജീവൻ ഒരിക്കലും ആകാശമായി മാറുന്നില്ല. അതുകൊണ്ട് ആകാശപ്രാപ്തി എന്ന് പറഞ്ഞാൽ അതൊരു ഗുണപ്രയോഗമാണ്. ലക്ഷണയിലൂടെ അർത്ഥത്തെ മനസ്സിലാക്കുന്നു. സിംഹോ മാണവക എന്ന് പറയുന്നുണ്ട്. മാണവനിൽ സിംഹഗുണയോഗം ഉള്ളതുകൊണ്ട് നമ്മൾ പറയും ലക്ഷ്യമാണ് ഗുണേർ യോഗ ഇവിടുത്തെ ഇഷ്ടാത് ഗുണപ്രയോഗമാണ്. മാണവൻ സിംഹമാണെന്ന് പറയുന്ന ഒരു ഗുണപ്രയോഗമാണ്. എന്തുകൊണ്ട്? ആ മാണവരിൽ സിംഹത്തിന്റെ ഗുണങ്ങളുണ്ട്. അതുപോലെ ഇവിടെയും ഗുണപ്രയോഗമാണ്, ലക്ഷണയിലൂടെ അർത്ഥത്തെ ഗ്രഹിക്കുന്നു. അതാണ് ആകാശാദി തുല്യത്വാപത്തേരേവ വ്യതിരേവ. ആകാശാദി തുല്യത്വമാണ് അത്ര ആകാശാദി ഭാവ. അതാണ് ആകാശാദി ഭാവം. അപ്പോൾ ഇവിടെ പോക്ക് വരവിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ തീർന്നില്ല, ഇനിയും വരും. ഇത് ഭാഷകാരന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഈ പോക്ക് വരവ്, സ്വർഗത്തിൽ പോവുക തിരിച്ചു വരിക എന്നുള്ളത് സത്യം പോലെയല്ല, ഇതിനെ സത്യമായി തന്നെയാണ് വിശദീകരിക്കുന്നത് ശ്രുതി പ്രമാണം കൊണ്ട്. ഈശ്വരപ്രോക്തമാണ്, അപ്പോൾ അതിനെ സത്യമായി കണ്ടു തന്നെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എന്തുകൊണ്ട്? ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാലേ ഈ മനുഷ്യർ കർമ്മങ്ങളും ഉപാസനകളും എല്ലാം ചെയ്യത്തുള്ളൂ. അതിനെ ഇത് ബോധ്യപ്പെടുത്തുന്ന എന്തിനാണ്? പറയുന്ന കർമ്മങ്ങൾക്കും ഉപാസനകൾക്കും ഒന്നും ദുഷ്ടഫലമില്ല. അതുണ്ടെങ്കിൽ ശരി, അതിനൊക്കെ ഇത്രയും സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് യുക്തി വിചാരത്തിൻ്റെ ആവശ്യമില്ല. ചൂണ്ടിക്കാണിക്കാം, എന്താ നീ ഇന്ന പ്രവൃത്തി ചെയ്ത് ഇതാണ് ഫലം, വാഴ നട്ടു കഴിഞ്ഞാൽ വാഴക്കൊല കിട്ടും. അതുപോലെ ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എവിടെ യുക്തി വിചാരത്തിൻ്റെ ആവശ്യമില്ല. ഇതങ്ങനെയല്ല, ഇവനെ കൊണ്ട് ഏത് തരത്തിലും ഈ കർമ്മത്തിൽ ഏർപ്പെടുത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്നതെല്ലാം കുറ്റമറ്റതാണ്, ഇതിനെ നീ യാതൊരു ദോഷവുമില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഇവന്റെ മനസ്സിൽ ഇതിനെ ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ വളരെ കൃത്യതയുള്ളതാണ്. പോകുന്നതിന് കൃത്യമായ വഴിയുണ്ട്, തിരിച്ചു വരുന്നതിന് കൃത്യമായ വഴിയുണ്ട് എന്നവനെ ദൃഢമായി ബോധ്യപ്പെടുത്തിയാലേ ഇവൻ ഇതിന് തയ്യാറാകും. അപ്പൊ അവനെ അവന്റെ ശ്രദ്ധയെ ആശ്രയിച്ചുകൊണ്ട് ഇതിനങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. ഇത് ഗുണത്തിനാണോ ദോഷത്തിനാണോ എന്ന് ചോദിച്ചാൽ ആധ്യാത്മികമായി മാത്രം ചിന്തിക്കുകയാണെങ്കിൽ ഗുണമുണ്ട്. കാരണം ഏതെങ്കിലും ഉപാസന ഭാവന വിചാരം പറയുന്നു, ഇവിടെ പറയുന്നു അതിന് പല ആധ്യാത്മിക ഗുണങ്ങളുണ്ട്. അവന്റെ മനസ്സിന് സത്യമായിക്കൊള്ളട്ടെ അസത്യമായിക്കൊള്ളട്ടെ, ഏകാഗ്രത വരുന്നു, വിചാരം കൊണ്ട് വിരക്തി ഉണ്ടാകുന്നു, പല ഗുണങ്ങളുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അപ്പൊ ഇതിന്റെ കേവലം ആധ്യാത്മിക വശത്തെ മാത്രം എടുത്തു കഴിഞ്ഞു ഇത്തരത്തിലുള്ള എല്ലാ വിചാരങ്ങൾക്കും ഭാവനകൾക്കും ഗുണമുണ്ട്, ഇതെല്ലാം ഉപാസനയുടെ ഭാഗത്തിൽപ്പെടും. ഇനി ഭൗതികമായിട്ടാണ് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊന്നും യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത കാര്യം. ഇതിനകത്ത് പല ദോഷങ്ങളും ഉണ്ട് താൻ. എന്താണ് ദോഷങ്ങൾ? ഹിംസ പല ദോഷങ്ങളും ഉണ്ട്. ഹിംസാദി ദോഷങ്ങളെ കുറിച്ച് അടുത്ത് ചർച്ച ചെയ്യും. അപ്പോ മരണശേഷം സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുതിനെ കൊണ്ട് കർമ്മം ചെയ്യിക്കുക. അപ്പൊ അങ്ങനെ പ്രവർത്തിപ്പിക്കുമ്പോ ഭൗതികമായി ചിന്തിച്ചത് ഏറ്റവും അപകടം പിടിച്ച ഒരു കാര്യമാണ്. എന്താണ് ഇതിൽ അപകടം? അപ്പോ ആ സ്വർഗത്തെ പ്രാപിക്കുന്നതിന് ഏത് മാർഗം അവലംബിക്കാം? ഇവിടെ ഹിംസയെ പൂർണ്ണമായും സാധൂകരിക്കുകയാണ്. പാവപ്പെട്ട ജീവികളെ കൊന്നുകഴിഞ്ഞാൽ നിനക്ക് കിട്ടുന്ന സ്വർഗമാണ് എന്നാ പറയുന്നു. അവന് സ്വർഗത്തിന് വേണ്ടി ജീവികളെ കൊല്ലാൻ തയ്യാറാകും. അവന് ശ്രദ്ധയാണ്, വിശ്വാസം വന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ ഭ്രാന്തനായി. അപ്പൊ ഇതിൽ നിന്ന് കുറച്ചുകൂടി മാറ്റിയാണ് പറയുന്നത്. എന്താണ്? മനുഷ്യനെ കൊന്നുകഴിഞ്ഞാലും സ്വർഗത്ത് പോകാം എന്ന് പറഞ്ഞ് അവനെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെയും കൊല്ലും, മനുഷ്യനെ കൊന്നിട്ട് സ്വർഗത്ത് പോകാൻ തയ്യാറാകും. ഇത് ശ്രദ്ധ വിശ്വാസത്തിന്റെ ഏറ്റവും അപകടമാണ്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നരബലിയെക്കുറിച്ച് ഞാൻ പറയുന്നു. ഇന്ന് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? സ്വർഗത്ത് പോകാൻ വേണ്ടി മനുഷ്യനെ കൊല്ലുന്നു. കൊന്നുകഴിഞ്ഞാൽ സ്വർഗത്ത് പോകുന്നുള്ള ഉറച്ച വിശ്വാസമാണ്. ആ മനുഷ്യനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവന്റെ ശ്രദ്ധയാണ്, വിശ്വാസമാണ് കൊന്നാൽ സ്വർഗത്ത് പോകും. അതാണ് അവന്റെ പുരോഹിതൻ അവനെ പഠിപ്പിക്കുന്നതാണ്. ഇത് പുരോഹിതന്റെ ഉദ്ബോധനമാണ്, നീ കൊന്നാൽ സ്വർഗത്ത് പോകും. അന്ന് വേദത്തിൽ നരബലിയെ കുറിച്ചൊന്നും പറയുന്നില്ല, പക്ഷെ ഹിംസയെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലർ വേദത്തെ നിഷേധിച്ചത്, ചിലർ വേദത്തെ പരിഷ്കരിച്ചത്. അപ്പോൾ വേദത്തിൽ ഹിംസയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല, കാരണം ലോകത്ത് അതാണ് നടക്കുന്നത്, ലോകം മുഴുവൻ. ഹിംസ നടക്കുന്നു, അപ്പോൾ പിന്നെ വേദത്തിൽ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ ഹിംസയെ നിഷേധിക്കാൻ വേണ്ടി വേദത്തെ നിഷേധിക്കുക. സ്വാമി, ഒരു സംശയം. ഈ ഭാഗവതത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, മനുഷ്യന് മാംസഭക്ഷണം അതിന് സ്വാഭാവികമായിട്ട് താല്പര്യമുള്ളതാണ്, അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് വേദത്തിലെ വേദകർമ്മം അനുഷ്ഠിച്ച് കഴിച്ചോളാൻ പറയുന്നത് എന്ന് പറയുന്നത്. അത് അങ്ങനെ ചിലടത്ത് പറയുന്നുണ്ട്. അതായത് എന്തായാലും മനുഷ്യന് മാംസത്തെ ഭക്ഷിക്കുന്നതിനുള്ള മാംസഭക്ഷണത്തിനൊരു ഒരാഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് യാഗത്തിൽ അതിനെ കൊന്നിട്ട് ഭക്ഷിക്കുക എന്ന് പറയും, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ വരുന്ന ദോഷം, അങ്ങനെ വരുമ്പോൾ മാംസത്തെ ഭക്ഷിച്ചിട്ട് മാംസഭക്ഷണത്തിൽ രുചി വരും. രുചി വന്നു കഴിഞ്ഞാൽ പിന്നെ കൺട്രോള് പോകും. ഇപ്പം ആശ്രമത്തിൽ താമസിക്കുന്നവരുടെ എല്ലാം ഉള്ളിൽ കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം കാണും. അതുകൊണ്ട് മാസത്തിൽ ഒരുക്കിയ മാംസഭക്ഷണമാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ആഴ്ചയിൽ ഒരുക്കിയാവും, ദിവസമാകും. അതേ ഭാഗവതത്തിൽ തന്നെ പറയുന്നത് എന്താണ്? നജാതു കാമ കാമാനെ ശമിക്കും. കാമങ്ങൾ ഒരിക്കലും അനുഭവിച്ചാൽ ശമിക്കുകയല്ല ചെയ്യുന്ന പിന്നെയോ? അവിസ കൃഷ്ണവത്മായിവ ഭൂയേവ വിവർദ്ധത, വളരെ പ്രസിദ്ധമാണ്, ഒരിടത്തും പറയുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ദോഷം. ഈ ദോഷം എല്ലായിടത്തും വന്നിട്ടുണ്ട്. ബുദ്ധഭിക്ഷുക്കളും ഒരു കാലത്ത് പറഞ്ഞു, മാംസം ഭക്ഷിക്കാൻ പാടില്ല, പക്ഷേ ഭിക്ഷാപാത്രത്തിൽ ആരെങ്കിലും മാംസകഷണത്തെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ഭക്ഷിക്കാവുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആൾക്കാർ ഭിക്ഷാപാത്രത്തിൽ മാംസം ഇടാൻ തുടങ്ങി. ഇപ്പോൾ ഭിക്ഷുക്കൾ ഈ ഇടുന്ന സ്ഥലം നോക്കി പിന്നെ ഭിക്ഷ എടുക്കാൻ പോയി. പിന്നെ അവസാനം ബുദ്ധഭിക്ഷുക്കൾ തന്നെ കൊന്ന് ഭക്ഷിക്കാൻ തുടങ്ങി. ഒടുവിൽ മാംസാഹാരം അഹിംസാവാദി ഏറ്റവും മുഖ്യമായിട്ടുള്ള അതിൽ മാംസാഹാരം നിഷിദ്ധമല്ലാതായി. പക്ഷെ അവർ പറയുന്നത് മാംസം ഇങ്ങനെ കറിവെച്ച് ചെറിയ കഷണങ്ങളായി മുറിച്ച് പശു കറിവെച്ച് കഴിക്കാൻ പാടില്ല, സൂപ്പായി കഴിച്ചാൽ ദോഷമുണ്ട്. അത് പറയുന്നു. ഞങ്ങള് യാത്ര പോയപ്പോ തിബത്തില് വനപ്രദേശത്താണ് ഒരു ആശ്രമത്തിൽ ഒരു വലിയ പാത്രത്തില് വെള്ളം അവിടെ കുടിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോ വെള്ളം വേണമെന്ന് പറഞ്ഞ ഒരാൾ കാണിച്ചു തന്നാ വലിയ പാത്രമുണ്ട്, ഒരാളുടെ അത്രയും പൊക്കമുള്ള ഒരു വലിയ പാത്രം, ഒരു വലിയ ഭരണി അതിനകത്തുണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് ചെന്ന് അതിന്റെ അടപ്പ് പൊക്കി നോക്കിയപ്പോ എന്താ, സൂപ്പാണ്. പശുവിന്റെ എല്ല് ഇട്ട് സൂപ്പാക്കി ഇട്ടിരിക്കുന്നു. അവിടെ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് കേടാകത്തില്ല. ഇത് ഇന്ന് ആൾക്കാർ കുറേശൊക്കെ ഒരു കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അഹിംസ എവിടെ പോയി? ഇതാ, ഇതൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പം വരുന്ന കുഴപ്പമാണ്. വിഷുക്കളും അത് തന്നെ കഴിക്കുന്നു. വെള്ളം ആരും കുടിക്കാറില്ല. തണുപ്പ് സ്ഥലത്ത് വെള്ളം കുടിക്കുന്നതിനും അത് ശരിയാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, ടേസ്റ്റിനും നല്ലതാണ്, അതൊക്കെ നല്ലതാണല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അഹിംസ എന്ന് പറയുന്ന ഒരു വ്രതം സ്വീകരിക്കേണ്ടവർക്ക്, ആധ്യാത്മികമായ ഒരു വ്രതം സ്വീകരിക്കേണ്ടവർക്ക് ഭൗതികമായി ഗുണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റത്തില്ല, ദോഷവും വരും. പക്ഷെ അവർ അഹിംസാവൃത്തത്തെ സ്വീകരിക്കുന്നു. അവർ പശുവിനെയും കാളയൊന്നും അവർ കൊല്ലത്തില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, പശുവിനും കാളയൊക്കെ ഓടിക്കും, കാട്ടിലൂടെ ഓടിച്ച് വലിയ പാറപ്പുറത്ത് കയറ്റിയിട്ട് ചാടിക്കും. അപ്പൊ കയ്യും കാലും ഓടിഞ്ഞത് മരിക്കും. പണ്ട് യാഗത്തിൽ ശ്വാസം മുട്ടിച്ച് ആട്ടിനെ കൊന്നതുപോലെ തന്നെ വേറൊരു രീതിയായി. അതിനെതിരായിട്ടാണ് ഈ മതം തന്നെ ഉണ്ടായത്. അതിനെ എന്തായി മാറി ഇങ്ങനെ? അപ്പോ അത് അതിന്റെ അപകടം പിടിച്ച കാര്യം. പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് വിചാരിച്ച് അതിന് രുചി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ വ്രതം ആയിട്ടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അഹിംസ വ്രതമായി തന്നെ സ്വീകരിക്കുക, ഇതെല്ലാം പൂർണ്ണമായും ഒഴിവാക്കുക. അഹിംസ വ്രതത്തെ പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. ഹിംസയെ കുറിച്ച് അടുത്ത് ചർച്ച ചെയ്യും. ഇതെല്ലാം എല്ലാ കാലത്തും ഇതെല്ലാം പൗരോഹിത്യത്തിന്റെ ദൂഷ്യ ഫലങ്ങളാണ്. ഇതെല്ലാം അതിൽ നല്ല കാര്യങ്ങളില്ലെന്നുള്ളതല്ല, ഭാഷകാരൻ പറഞ്ഞതുപോലെ ദീർഘേന കാലേന അനുഷ്ഠാതൃണാം കാമോദ്ഭവാത്. ഏതെങ്കിലും ഒരു ധർമ്മത്തെ കുറച്ചു കാലം അനുഷ്ഠിക്കുമ്പോൾ അനുഷ്ഠാതാക്കളിൽ തന്നെ കാമം വർദ്ധിച്ചിട്ട് അവർ അധപ്പതിക്കും, ധർമ്മം നശിക്കും, അധർമ്മം വർദ്ധിക്കും. പൗരോഹിത്യത്തിൽ നല്ല വശങ്ങളുമുണ്ട്. മനുഷ്യന് ശ്രദ്ധയുണ്ടാക്കുക, അവനെ നല്ല വഴിക്ക് നയിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട് അതിൽ. പക്ഷെ കാലം കൊണ്ടതെല്ലാം ദുഷിച്ചു പോകും. മതങ്ങളിലെല്ലാം സംഭവിക്കുന്നത് തന്നെയാണ്. ഇപ്പം മതങ്ങളെല്ലാം ഒരു കാലത്ത് മനുഷ്യനെ നന്മയ്ക്ക് ഉപകരിക്കുമെങ്കിൽ കുറച്ച് കഴിയുമ്പം അതുപോലെ മനുഷ്യന് ദോഷം ചെയ്യുന്ന വേറൊന്നുമില്ലാതാകും. ഈ ലോകത്ത് മതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള രക്തച്ചൊരിച്ചതുപോലെ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മതങ്ങളുടെ പേരിൽ മനുഷ്യൻ കൊന്നതുപോലെ ഒരിടത്തും മതങ്ങളെന്ന് പറയുമ്പോൾ ഇത്തരം ആശയങ്ങൾ, അവരവരുടെ ശാസ്ത്രഗ്രന്ഥങ്ങൾ അതിൽ പറയുന്ന കാര്യങ്ങൾ, സ്വർഗം നരകം ആചാരാനുഷ്ഠാനങ്ങൾ, ഇതിൻ്റെ പേരിൽ രക്തം ചൊരിച്ചിലുണ്ടായതുപോലെ വേറെ ഒന്നിൻ്റെ പേരിലും ഉണ്ടായിട്ടില്ല. അത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അതിതാണ്. അതിൻ്റെ എല്ലാം പിന്നെ ആരാ പ്രവർത്തിക്കുന്നത്? പുരോഹിതന്മാർ. ഇന്നും അവർ തന്നെ പറയുന്നത് നീ കൊല്ല് വന്നാൽ നിനക്ക് സ്വർഗത്ത് പോവാം. അതിൻ്റെ അപകടം പിടിച്ച ഭാഗമാണ്. ഇപ്പോ ഏത് സംഹിത ഏത് ബ്രാഹ്മണം എന്നൊക്കെ പിന്നെ അതിനുള്ളത് താല്പര്യം അനുസരിച്ചാണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ വേദത്തിൽ ഉണ്ട് എന്നുള്ള തരത്തിലാണ് ഭാഷ്യകാരന്റെ വ്യാഖ്യാനം മുഴുവൻ പോകുന്നു. ഹിംസയും ഇതെല്ലാം വേദത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയും. അപ്പൊ ഭാഷ്യകാരൻ ഏത് സമയത്താണ് പറഞ്ഞത്? ഈ 800 ആ നൂറ്റാണ്ടിലാണ് പറഞ്ഞു. പിന്നെ അതില്ലാന്ന് പറഞ്ഞ ആര്? സായിപ്പന്മാരൂടെ വന്നതിന് ശേഷം. അവരിതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ കുറിച്ച് എന്ത് ധരിക്കും നമ്മുടെ പൂർവികന്മാരെ കുറിച്ച്? അതുകൊണ്ട് ദയാനന്ദ സരസ്വതിയും മറ്റും പറഞ്ഞു, അതൊന്നും വേദമേ അല്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അതൊക്കെ ശങ്കരാചാര്യർക്ക് മുമ്പുണ്ടായിരുന്നു. അത് വേദമല്ലെന്ന് പറയുന്ന കാര്യം വലിയ പ്രയാസമാണ്. കാരണം ബുദ്ധൻ നിഷേധിച്ച ഹിംസയാണ് വേദത്തിലില്ലെങ്കിൽ എന്തിന് വേദത്തെ നിഷേധിക്കണം? പ്രധാനമായും ബുദ്ധൻ നിഷേധിച്ചത് വേദത്തെയാണ്. അതിപ്പോ ശങ്കരാചാര്യർക്കും 1000 വർഷങ്ങൾക്ക് മുമ്പെയാണ്. BC നിഷേധിച്ചത്. AD 800 ശങ്കരാചാര്യർക്കും. അപ്പോ ഇല്ലാന്ന് ദയാനന്ദ സരസ്വതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോ പിന്നെ എങ്ങനെ അതില്ലാന്ന് സമർത്ഥിക്കും? വേദത്തെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങളൊന്നും വേദമല്ല എന്ന് പറയുക, ബാക്കിയുള്ള ഭാഗങ്ങളിൽ വ്യാഖ്യാന കസർത്ത് നടത്തുക, അഭ്യാസങ്ങൾ നടത്തുക, ഭാഷയെ തിരിച്ചും മറിച്ചും ഒക്കെ പറയുക, അതിനുള്ള ന്യായീകരണങ്ങൾ, കപട യുക്തികളൊക്കെ കണ്ടുപിടിക്കുക, അങ്ങനെ വ്യാഖ്യാനിച്ച് വേദത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം. അല്ലാതെ ഇല്ലായിരുന്നെങ്കിൽ ബുദ്ധൻ എന്തിനു ഹിംസയെ നിഷേധിച്ചു? ആ കാലത്തെ വേദം ഏത്? പിന്നെ എന്ന് ഇത് ആരാ കൂട്ടിച്ചേർത്തത്? ഇതിനൊക്കെ ചരിത്രപരമായി ഒരു സമാധാനം പറയുക ബുദ്ധിമുട്ടാണ്. ഭാഷകാലം ചെയ്യുന്ന പോലെ വെറും ആശയപരമായി വാദിച്ചിട്ട് ഭാഷാപരമായ പാണ്ഡിത്യം കൊണ്ട് തിരിച്ചും മറിച്ചും ഒക്കെ വ്യാഖ്യാനിക്കും. ഇത് തുടങ്ങിയത് പ്രാകൃത മനുഷ്യരുടെ കാലത്താണ്. അന്നാണ് ഇതൊക്കെ തുടങ്ങിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ ആഹാരമാണ് ജീവികളെല്ലാം. അപ്പൊ അവരിതൊക്കെ ഭക്ഷിച്ചിരുന്നു. അതൊന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. എന്താ, മനുഷ്യൻ ആദ്യകാലത്തെ സസ്യാഹാരികളായിരുന്നു. ഉണ്ടല്ലോ, മാംസമൊക്കെ തന്നെയാണ്. വനത്തിലല്ലേ ജീവിച്ചിരുന്നു, പിന്നെ മാംസമല്ലാതെ എന്താ ഭക്ഷിക്കും? കൃഷി ചെയ്യാൻ തന്നെ മനസ്സിലാക്കി എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്. ആദ്യം പച്ചയ്ക്ക് തിന്നും, പിന്നെ ചുട്ടു തിന്നും, പിന്നെ മസാല ചേർത്ത് കഴിച്ച്. ഇങ്ങനെയൊക്കെ ഒരു പരിണാമ ചരിത്രമില്ലേ? അതൊക്കെ നിഷേധിക്കാൻ പറ്റും. ഇപ്പോൾ ദേവതാ പ്രീതിക്ക് വേണ്ടി ഇതിനെയൊക്കെ ബലി കൊടുത്തിരുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, ചരിത്ര യാഥാർത്ഥ്യമാണ്. അതെല്ലാം നമ്മൾ വ്യാഖ്യാനിച്ച് മാറ്റാനൊന്നും കഴിയത്തില്ല. പക്ഷേ മറ്റുള്ളവർ നമ്മുടെ വേദത്തെ എന്ത് കരുതും എന്ന് കരുതിയാണ് ഇതെല്ലാം മാറ്റിയത്. സത്യം സത്യമല്ലാതാകത്തില്ല. ഇല്ല, അത് എത്രയോ കാലം കഴിഞ്ഞു. കഴിക്കുന്നവരുമുണ്ട്, കഴിക്കാത്തവരുമുണ്ട്. വൈഷ്ണവ സമ്പ്രദായത്തിൽ തന്നെ മാംസഭക്ഷണം നിഷേധിക്കാത്തവരുണ്ട്, പലയിടത്തും നിഷേധിക്കുന്നവരുമുണ്ട്. അപ്പൊ മാംസഭക്ഷണം, മദ്യം, മാംസം ഇതൊന്നും നിഷേധിച്ചെന്ന് പറഞ്ഞ ആരെങ്കിലും അനുസരിക്കും? പിന്നെ വ്യക്തിനിഷ്ഠമാണ്. അതൊക്കെ ഓരോരുത്തർക്ക് അതിനോടുള്ള താല്പര്യം ഇല്ലെങ്കിൽ അത് കേവലം വാസന അനുസരിച്ചിട്ടാണ്. വിധിക്കുന്നുണ്ടോ നിഷേധിക്കുന്നുണ്ടോ ഒന്നും നടക്കത്തില്ല. സ്വാഭാവികമായ വാസനയുണ്ടെങ്കിൽ അത് കഴിക്കും, ആ വാസനയില്ലെങ്കിൽ അത് കഴിക്കത്തില്ല. പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ വിജയിക്കും. ഇപ്പം നമ്മുടെ സാഹചര്യത്തിൽ മാംസം കഴിക്കാൻ പാടില്ല, അതുകൊണ്ട് ആരും കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചത് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണോ? പുറമേ നടക്കുമ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ നല്ല മണം വരുമ്പോൾ കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്ന എത്രയോ പേര് കാണും, എന്നാലും നിയന്ത്രിക്കും. ഓ പാടില്ല, എന്റെ ധർമ്മം അതല്ല, പാടില്ല, അങ്ങനെയൊക്കെ നിയന്ത്രിക്കുന്നവരാണോ? ആഗ്രഹം കൂടി കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രണം നിൽക്കത്തില്ല. അതുകൊണ്ട് വിധി നിഷേധങ്ങളിലൂടെ ഇതിനെയൊന്നും പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റത്തില്ല. പിന്നെ കുറേയൊക്കെ നിയന്ത്രിക്കാം, വാസനയാണ് മുഖ്യം. വാസന പ്രബലമായ പിന്നെ ഏത് വിധി വന്നാലും നിഷേധം വന്നാലും ശരി, അത് അത് ഒരു കാഴ്ചപ്പാടുണ്ട്. ചില ആധുനിക വിദ്വാൻമാരുടെ അഭിപ്രായമാണ്, ക്രിസ്തു മതം, ഇസ്ലാം മതം തുടങ്ങിയ മതങ്ങൾ ലോകത്തിൽ കൂടുതൽ പ്രചരിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം അവിടെ മത്സ്യമാംസങ്ങളെ നിഷേധിക്കാത്തതാണ്. ഒരു പ്രധാന കാരണം അങ്ങനെ ഒരു പഠനമുണ്ട്, വെറുതെ പറയുന്നതല്ല, ഒരു പഠനം. കാരണം അവിടെ അതിനെ സംബന്ധിച്ച് നിഷേധമില്ല, ഇവിടെയാണെങ്കിൽ നിഷേധം കൊണ്ട് കഴിക്കാൻ പാടില്ല. അപ്പൊ നിഷേധത്തെ അനുസരിക്കണമെന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ചേരാതിരിക്കും. അപ്പോൾ ഇത് പ്രചരിക്കുന്നതിൻ്റെ ഒരു തടസ്സമായത് നിഷേധം വന്നതാണ്, അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകളുണ്ട്. പലരും അതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തി പറയുന്നതാണ്, ശരിയാകാം തെറ്റാകാം, പക്ഷെ അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുണ്ട്. അവർക്ക് ഭക്ഷണത്തിൽ നിയന്ത്രണമില്ല, അവരുടെ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ലോകത്ത് ഈ ജീവികളെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് അതിനെയൊക്കെ കൊന്നു തിന്നുന്നതിൽ പാപമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഹിംസ പാപമാണ്, അതുകൊണ്ട് പാടില്ല. അത് ഏറ്റവും കൂടുതൽ അതിൽ വാശി പിടിച്ചാണ് ബുദ്ധൻ, അതുകൊണ്ട് തന്നെ അത് നശിച്ചുപോയി, ശേഷിച്ചതെല്ലാം ഹിംസിക്കുന്നവരുമായി. അതാണ് അതിന് വന്ന ഒരു വൈപരീത്യം. ഇന്നും ബുദ്ധമതത്തെ പിന്തുടരുന്നവരിൽ അത് കഴിക്കാത്തവരൊക്കെ വളരെ കുറവാണ്. അതല്ലേ നമ്മളിപ്പോൾ പറയുന്നത്, അത്തരം ഗ്രന്ഥങ്ങളിൽ ബുദ്ധന്റെ ഉപദേശങ്ങളിൽ അതുള്ളതുകൊണ്ടാണ് നമ്മളിന്ന് പറയുന്നത് അഹിംസയെക്കുറിച്ച്. അതല്ലേ നേരത്തെ പറഞ്ഞത്, മറിഞ്ഞു വീണു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയുമല്ലോ, ഒലക്ക വീണ് ചത്ത കോഴിന്റെ രസം കഴിക്കാമെന്ന് പറയും. അതൊക്കെ വ്യാഖ്യാനമാണ്, എന്നുവെച്ചാൽ അവർക്ക് മാംസം രണ്ടു തരത്തിലുണ്ട്, ഹറാമും ഹലാലും. അപ്പോൾ ഹറാം കഴിക്കാൻ പാടില്ല, പക്ഷേ ഹലാലാക്കിയേ കഴിക്കാവൂ. അപ്പം അതിനൊരു ന്യായം പറഞ്ഞാണ് അങ്ങനെയും കഴിക്കാം. അപ്പം അതുപോലെയുള്ള സൗകര്യം വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തുന്നത് എല്ലായിടത്തും ഉണ്ട്, എല്ലാ മതങ്ങളിലും വിശ്വാസങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ അഹിംസയെ അംഗീകരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഹിംസാദി ദോഷങ്ങൾ അതിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്, അതിനെ നിഷേധിക്കുന്നുണ്ട്, എന്നാൽ അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നുമുണ്ട്. Oh, shit.